ഒരു വസ്തുവിനെ നമ്മൾ അത് അസത്താണ് എന്ന് യുക്തിയിലൂടെ മനസ്സിലാക്കിയത് പലപ്പോഴും അങ്ങനെയാണ്. അസത്തം നമുക്ക് എന്നുവെച്ചാൽ സത്യമല്ല, അസത്തം തന്നെ സത്യമല്ല. നമ്മൾ യുക്തിയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാലും പ്രയോഗത്തിൽ വരുമ്പം സത്തായി തന്നെ ഇരിക്കും. യുക്തിയിലൂടെ മനസ്സിലാക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ പ്രയോഗം വേറെ നാളെയാണ്. സാധാരണ നമ്മുടെ ലോകത്ത് കാണുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ്, മണ്ണ് പൊടിയായിരിക്കുന്നു. മണ്ണ് വെട്ടിയെടുക്കുന്നു, പൊടിഞ്ഞിരിക്കും. അതുകൊണ്ട് നമുക്ക് വെള്ളം കോരാൻ പറ്റില്ല, പാകം ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനെ നനച്ച് കുഴച്ച് ഉരുളയാക്കും. ഈ ഉരുള കൊണ്ട് നമുക്ക് പാകം ചെയ്യാനോ വെള്ളം കോരാനോ ഒന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് കുശവൻ കുലാലൻ അതിനെ കുടമാക്കി കുടമാക്കുന്നു. ആദ്യമാണ് ചക്രത്തിൽ വെച്ച് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അപ്പോഴും അത് വെച്ച് വെള്ളം കോരാൻ പറ്റില്ല, കാരണം അത് നനഞ്ഞിരിക്കുന്ന സമയത്ത് അവർ വെള്ളം കോരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ അതിനെ ഉണക്കി തീയില് വെച്ച് വേവിച്ച് ഉറപ്പുള്ളതാക്കി എടുത്തു കഴിയുമ്പോൾ അതുകൊണ്ട് വെള്ളം കോരാൻ പറ്റും, പാകം ചെയ്യാൻ പറ്റും. ഇതിന് അർത്ഥക്രിയാകാരിത്വം എന്ന് പറയും. അർത്ഥക്രിയ എന്ന് വെച്ചാൽ ഫലമുള്ള പ്രയോജനകരങ്ങളായ ക്രിയകൾ ചെയ്യാൻ കഴിയുന്നു, അതാണ് അർത്ഥക്രിയാകാരിത്വം എന്ന് പറയും. അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. വെറും പൊടിമണ്ണും കുടവും തമ്മിലുള്ള വ്യത്യാസമാണ്. പൊടിമണ്ണിന്റെ അർത്ഥക്രിയാകാരിത്വമില്ല, ഏത് പാകം ചെയ്യുക വെള്ളം കൊണ്ടുവരിക ഇതൊന്നുമില്ല. ഇതിന് ഫലവത്തായ ചില പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. വെള്ളം തിളപ്പിക്കുക എന്ന് പറയുന്നത് പാത്രം കൊണ്ട് പറ്റും. ഇതാണ് നമ്മുടെ അനുഭവത്തിൽ വരുന്നത്, പ്രയോഗത്തിൽ ജീവിതാനുഭവത്തിൽ അതിന്റെ പ്രായോഗികത എന്ന് പറയും. കുടം കൊണ്ട് പാകം ചെയ്യാം, മണ്ണുകൊണ്ട് പാകം ചെയ്യാൻ പറ്റും. ഇനി നമ്മളിവിടെ യുക്തി പ്രയോഗിക്കുകയാണ്. എന്താണ് മണ്ണിൽ നിന്ന് ഉണ്ടായ കുടം, മണ്ണിൽ നിന്ന് വേറെ എന്താ, അതുകൊണ്ട് അത് മണ്ണാണ്. ഇതൊക്കെ ഒരു യുക്തിയാണ്, യുക്തി ശരിയാണ്. ഇത് കുടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകിച്ചൊരു ഷേപ്പുണ്ട്, അതിനൊരു പേരുണ്ട്, പിന്നെ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ് കാണാത്ത ചില പ്രത്യേകത, കാരണം നേരത്തെ ഉള്ള മണ്ണ് പൊടിമണ്ണായിരുന്നു, പിന്നെ ഉരുളയായി, ഇപ്പൊ അത് കട്ടി ഉള്ളതായി, പ്രത്യേക ആകൃതിയിലായി, വെള്ളം നിർത്തി വെച്ച പോലത്തില്ല. അപ്പോ മണ്ണിൽ നിന്ന് കുടം വേറെയല്ല എന്നൊക്കെ നമ്മൾ യുക്തി കൊണ്ടൊക്കെ തീരുമാനിച്ചാലും ഇതിലും ചില പ്രത്യേകതകൾ അംഗീകരിക്കേണ്ടി വരും. പൊടിമണ്ണല്ല ഉപയോഗിക്കുന്നു. ഈ വരുന്ന വ്യത്യാസങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്താണ് എന്ന് പറയുന്നത് അർത്ഥക്രിയ കാര്യത്വം. അത് ഈ പ്രപഞ്ചത്തിൽ ഇത് ഏത് വസ്തു എടുത്ത് നോക്കിയാലും ഇത് ഏത് കാരണത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞാലും അത് ഉണ്ടായി വരുന്നതിന്റെ അർത്ഥക്രിയാകാര്യത്വം വേറെ വേറെയാണ്. അതിങ്ങനെ ഉണ്ടായി വരുമ്പോൾ അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പൊതുതായി സംഭവിക്കുന്ന കാര്യം. ഇപ്പോ അഗ്നി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പിറകിലേക്ക് പിറകിലേക്ക് പോയി അത് പരമാണുവാണ്. പഴയ രീതിയിൽ പറയും പരമാണുവാണ്. ഇന്നത്തെ രീതിയിൽ പറയും അത് ആറ്റമാണ്. അപ്പൊ അത് നമ്മളെ പൊള്ളിക്കത്തില്ല. അതാണ് ഈ കാണുന്ന പൊള്ളിക്കുന്ന അഗ്നിയായി മാറിയത്. ആ സാധനം സ്ഥൂലമാകുന്നത് വരുന്നതിന് അർത്ഥക്രിയ കരുത്തും. ഇപ്പൊ വെള്ളം കരുത് പരമാണുവാണ്, അതിനെ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. ആറ്റത്തിന് കുടിക്കാൻ പറ്റും, പക്ഷെ വെള്ളമാകുമ്പോഴോ കുടിക്കുന്നു. പരമാണുവിന് കുടിക്കാൻ പറ്റില്ല, അത് നമ്മളെ ദാഹം മാറ്റുന്നില്ല. പക്ഷെ വെള്ളമാണെങ്കിലോ? അതാണ് ഈ കാര്യങ്ങളിൽ വരുന്ന അർത്ഥക്രിയാകാര്യത്വം എന്ന് പറയുന്ന ഒന്നുമില്ല. അത് അനുഭവത്തിലുള്ളതാണ്, പ്രായോഗികമാണ്, നിഷേധിക്കാൻ പറ്റില്ല. അപ്പോ എന്താ പറയുന്നത്? മണ്ണ് സത്യമാണ്, മണ്ണിൽ നിന്നുണ്ടായ മൺപാത്രം അതിൽ നിന്ന് വേറെയല്ല, വേറെയാണെന്ന് കരുതിയാൽ അത് അസത്യമാണ്. ഇത് യുക്തി ശരിയാണ്. യുക്തി അനുസരിച്ച് എന്ന് പറയാം പാത്രം അസത്യമാണ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വേറെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ മണ്ണിൽ നിന്ന് പാത്രത്തെ എടുത്ത് കാണിക്കുക. വേറെ ഇല്ല ഉണ്ടെന്ന് കരുതുമ്പോഴാണ് അതിന് അസത്യം എന്ന് പറയുന്നത്. അപ്പൊ ആ യുക്തി ശരിയാണ്. യുക്തി അനുസരിച്ച് മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രം ഇല്ല ഉണ്ടെന്ന് കരുതിയാൽ അത് അസത്യമാണ്. അതുകൊണ്ട് പാത്രം മണ്ണ് തന്നെ എന്താ പറയുന്നത്, ഇതിനാണ് അനന്യത്വ യുക്തി എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രത്തിൽ മറ്റും ചർച്ച ചെയ്യുന്നു. പരത്തിലോ മൃത്ത് സത്യം അത്രേ ദേവി എന്ന് പറയും. വികാരം കേട്ടിട്ടുണ്ട്? എന്താന്ന് എന്താ ബാക്കി കേട്ടത്? അത് അസത്യം. അത് ഇതിലൊക്കെ വർത്തിപ്പതോർത്ത് വികാരം അത് അസത്യം. വികാരം സത്യം എന്താ? അസത്യം അല്ലെന്ന് പറയുന്നതുകൊണ്ടാണ്, യുക്തി കൊണ്ടാണ്. പാത്രം സത്യമല്ലെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? നമ്മൾ പാകം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭർത്തന വികാരം ഇത് അസത്യം എന്ന് പറയുന്നതിന് ഒരു യുക്തിയുണ്ട്. ആ യുക്തിയിലാ പറയുന്നത്. എന്താ യുക്തി? മണ്ണിൽ നിന്നും വേറിട്ട് ഒരു വികാരം ഇല്ല, പക്ഷെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇത് ഉടമാണ്, മണ്ണല്ല എന്ന് പറയുമ്പോ എന്ത് വരുന്നു? അത് അസത്യമാണ്. മണ്ണല്ല കുടവൻ ആണ് എന്ന് പറഞ്ഞാൽ അസത്യമാണ്. മണ്ണ് തന്നെ, ഇപ്പൊ കുടവൻ വേറെ ഒന്നും ഇല്ല, നിങ്ങളൊരു പേരിട്ടെന്നുള്ളതേ ഉള്ളൂ. പേര് നമ്മൾ പുറമേ ഇട്ട് അങ്ങനൊരു പ്രത്യേകിച്ചൊരു സാധനം ഇല്ല. ഇതൊരു യുക്തി. ആ യുക്തി അനുസരിച്ചാണ് പറയുന്നത് എന്താ അസത്യമാണ്. പക്ഷെ അർത്ഥക്രിയാകാര്യത്വം നോക്കിയാലോ, അതിന്റെ പ്രയോജനമൊക്കെ നോക്കിയാലോ, അസത്യമല്ലേ? സത്യമാണോ അല്ലേ? സത്യമല്ലേ പിന്നെ എങ്ങനെ പാകം ചെയ്യുന്നു? മിഥ്യയായ പാത്രം വെച്ച് ആരെങ്കിലും പാകം ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത് സത്യമാണോ അസത്യമാണോ? സത്യമാണ്. അപ്പോ മണ്ണിൽ നിന്ന് വേറെയാണോ? അല്ല. അപ്പൊ അങ്ങനെ സത്യമാവും. മണ്ണ് സത്യമാണോ? യുക്തി വിചാരത്തിൽ സത്യമാണോ അസത്യമാണോ? അസത്യം. അപ്പം പിന്നെ വെള്ളം കോരുന്ന അങ്ങനെ യുക്തിയില്ല, വെള്ളം കോരുന്നതിന് ഒരു യുക്തിയില്ല. യുക്തിയില്ലാതെ പാകം ചെയ്തു രാവിലെ. പറയുകയല്ല, നമ്മൾ ചിന്തിക്കുന്നു, ചിന്തിച്ച് മനസ്സിലാക്കുന്നു. എന്താ ശരിയല്ലേ? ചിന്തിച്ച് മനസ്സിലാക്കുന്നത് ശരിയല്ലേ? മണ്ണിൽ നിന്ന് വേറെ ഒരു പാത്രമില്ല എന്ന് പറയുന്ന യുക്തി ശരിയല്ലേ എന്നാ ചോദിക്കുന്നു? ശരിയാണ്. അപ്പൊ അത് പാത്രം സത്യമാണോ അസത്യമാണോ? യുക്തി എന്തെങ്കിലും അസത്യമാണ്, പിന്നെ എങ്ങനെ സത്യമാവും? അപ്പൊ ഈ അനുഭവത്തിന് യുക്തി ഇല്ലേ? അനുഭവത്തിന് യുക്തി ഇല്ലേ? യുക്തിയില്ലാതെയാണ് പാകം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മണ്ണെടുത്ത് അതിൽ ഉണക്കുക വെച്ചാൽ മതി. യുക്തിയില്ലാതെ ആരെങ്കിലും പാത്രത്തിൽ ഒരു ചോരുന്ന പാത്രമായിക്കൊണ്ട് ആരെങ്കിലും അത് വെച്ച് പാചകം ചെയ്യും. പാകം ചെയ്യുന്നതുകൊണ്ട് യുക്തിയില്ലാത്തവരാണോ പാകം ചെയ്യുന്നത്? യുക്തിയില്ലാതെ പാകം ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് എന്തൊക്കെ ഇടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഉപ്പ് കൂടിപ്പോവും, ചിലപ്പോ ഉപ്പ് കാണത്തില്ല. കുടത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് പൊട്ടരുത്, ഇന്നും തട്ടരുത്, അതിനകത്ത് ഇടുന്ന സാധനമൊക്കെ കറക്റ്റായിരിക്കണം, അതാണ് ചില ദിവസം കഴിക്കാൻ വയ്യാത്തത്. ഞാനെന്ത് ബുദ്ധിമുട്ടെന്നൊന്നറിയാം. അതല്ലേ കാര്യം മനസ്സിലായി? യുക്തിയില്ലാതെ ചെയ്യുന്നു. യുക്തിയില്ലാതെ ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാം ചിന്തിക്കണം പാത്രത്തെ കുറിച്ച്. ഇപ്പൊ ഒരു കിലോ ഉള്ളുന്ന പാത്രം യുക്തിയില്ലാതെ രണ്ട് കിലോ ഇടും, അവസാനം വേഗം വന്നി. യുക്തി വേണം, യുക്തിയില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാം. ചെയ്താലും ശരിയായ ഫലം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവത്തില്ല. പാത്രം തന്നെ മൺപാത്രമാണെങ്കിൽ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് പറയുന്നത്. എന്താ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. ഒരു യുക്തി അനുസരിച്ച് സത്താണ്, വേറൊരു യുക്തി അനുസരിച്ച്. അപ്പോ വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു വസ്തുവില്ല, രണ്ട് വസ്തുവില്ല. രണ്ട് കുടം വെച്ചിട്ട് ഈ കുടം സത്യം, ഈ കുടം അസത്യം, അങ്ങനെ പറയാൻ പറ്റൂ? ഒറ്റ കുടം മുമ്പേ. അനന്യത്വ യുക്തി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുടം വേറെ ഇല്ല, മണ്ണ് തന്നെ. കുടം അസത്യമാണ്. ഒരാൾ പറയുന്ന വേറൊരു കുടം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്. അല്ല, അർത്ഥക്രിയാ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലോ, എന്നുവെച്ചാൽ എന്റെ പ്രയോഗക്ഷമത നോക്കിക്കഴിഞ്ഞാലോ, അത് ഇവിടെ സത്യമാണ്. അല്ലെങ്കിൽ അത് വെച്ച് പാചകം ചെയ്യാൻ കഴിയും. മണ്ണിൽ നിന്ന് വേറിട്ടൊരു കുടം ഇല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു പിടിക്കുകയാണ്, മണ്ണിൽ നിന്ന് വേറെ ഒരു കുടമില്ല. ശരി, എന്നാ ഇന്ന് നിങ്ങൾക്ക് ഒരുപടി മണ്ണ് തരാം. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? പാകം ചെയ്യണം. പറ്റൂ? ഒരുപടി മണ്ണ് തരാം, അതിന് വെള്ളം ഒഴിച്ച് അടുപ്പി വെച്ച് കഞ്ഞി വെക്കണം, നടക്കും ആരും. അപ്പൊ വേറിട്ടൊരു സാധനം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ ഒരു വ്യത്യാസമുണ്ട് മണ്ണും കുടവും. ആ വ്യത്യാസത്തെ അംഗീകരിക്കുമ്പോ അത് ആ വ്യത്യാസം എന്ന് പറയുന്ന അനുഭവത്തിലുള്ളതും പ്രായോഗികവും അതിനെ അംഗീകരിക്കും. വെറുതെ യുക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. യുക്തി പറയുന്നിടത്ത് തന്നെ നമ്മുടെ അനുഭവം നോക്കണം, രണ്ടും നോക്കണം. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിന് നിരക്കാത്ത ഒരു യുക്തിയുണ്ട്. ശരിയാണ്. അപ്പൊ അനന്യത്വ യുക്തി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കാര്യകാരണം അനന്യമാണ്, കാരണത്തിൽ നിന്ന് കാര്യം അന്യമല്ല. ഇതാണ് അനന്യത്വ യുക്തി എന്ന് പറയുന്നത്. അനന്യം എന്ന് പറഞ്ഞാൽ അന്യമല്ല, അതിനാണ് അനന്യം എന്ന് പറയുന്നത്. കാരണത്തിൽ നിന്നും കാര്യം അന്യമില്ല, എന്നിട്ട് ഉപാധാനം, ഏത് കാരണവുമല്ല, നിമിത്ത കാരണവുമില്ല. ഉദാഹരണത്തിൽ നിന്നും പാത്രം അന്യമാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അവിടെ അല്ല. ഉപാദാനത്തിൽ നിന്നും കാര്യം അന്യമല്ല എന്നൊരു യുക്തി ചിന്തിച്ചാൽ ആ യുക്തി അനുസരിച്ച് കാര്യം സത്യമുണ്ടാവും. എന്നാൽ ഓരോ കാര്യത്തിന്റെയും അർത്ഥക്രിയാകാര്യത്വം പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും സത്യമാണ്. സത്യമായതുകൊണ്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? പ്രത്യേകം പ്രത്യേകം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ഇവിടെ അദ്വൈതികളെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നു. അദ്വൈതി എന്ത് പറയും? പാത്രം അസത്യമാണ്, മണ്ണിൽ നിന്ന് വേറെയല്ല, അതുകൊണ്ട് അത് മിഥ്യയാണ് എന്ന് പറയും. അപ്പോ മറ്റുള്ളവരേക്ക് അപ്പോൾ നിങ്ങളുടെ പാത്രം മിഥ്യയാണെങ്കിൽ, അസത്യമാണെങ്കിൽ, മിഥ്യയായ പാത്രം കൊണ്ടാണോ നിങ്ങൾ പാകം ചെയ്യും ആണോ? അപ്പൊ നിങ്ങളുടെ പരിപാടി എന്താണ്? നിങ്ങൾ പറയും പാത്രം മിഥ്യയാണ്, വെള്ളം മിഥ്യയാണ്, പിന്നെ അതിലിട്ട് അരി മിഥ്യയാണ്, പാചകം ചെയ്ത മിഥ്യയാണ്, കഴിച്ചത് മിഥ്യയാണ്, വയറ് നിറഞ്ഞത് മിഥ്യയാണ്, എന്നാ ഇനിയും വേണോ എനിക്ക്? എല്ലാം മിഥ്യയാണ്. മൂന്ന് നേരം എന്ത് വേണം? ഇത് കൃത്യമായി വേണം. എന്നാ ഇതൊക്കെ മിഥ്യയാണ്. ഈ പറയുന്നതിന് എന്താ അർത്ഥം? മിഥ്യയാണെങ്കിൽ പിന്നെ കഴിക്കാതിരിക്കും. മിഥ്യയാണെങ്കിൽ പിന്നെ കഴിക്കണമെന്നുണ്ടായിട്ടാണ് അർത്ഥം. അപ്പൊ അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇത് സത്യമാണെന്നോ അസത്യമാണെന്നോ തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നത്. എങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നില്ല? യുക്തിയിലൂടെ. അസത്യം എന്ന് പറയുന്നതിന് യുക്തിയുണ്ട്, സത്യം എന്ന് പറയുന്നതിനും യുക്തിയുണ്ട്. അതാണ് എന്റെ അർത്ഥക്രിയാകാര്യം. അപ്പോ അതിനാണ് പറയുന്നത് അസത് അസത്യാം. അതിനോട് വെച്ചിരിക്കുക, സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയും. അപ്പോ ഏതൊരു കാര്യത്തെ എടുത്താലും അതിന്റെ ഉപാദാന കാരണവുമായി ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മനസ്സിലാവും. ഉപാദാന കാരണവുമായി ചിന്തിക്കുമ്പോ ആ കാര്യം സത്താണെന്നോ അസത്താണെന്നോ നിർവചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടിനും യുക്തിയുണ്ട്. അങ്ങനെയും പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ട് തറപ്പിച്ച് പറയാൻ വേണ്ടി എന്ന് പറയുന്നത്, അസത്തെന്ന് പറയുന്നതിനും യുക്തികളുണ്ട്, സത്തെന്ന് പറയുന്നതിനും യുക്തികളുണ്ട്. അതുകൊണ്ട് തറപ്പിച്ച് രണ്ടും പറയാൻ വേണ്ടി സത് അസത്യം അനുവദിക്കുക. ഇതിനാണെന്ന് പറയുന്നത് മിഥ്യ എന്ന് പറയുന്നത്. അത് ആ മിഥ്യ എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ പറ്റും. ഇനി വേറെ തരത്തിലുള്ള മിഥ്യയാണോ? ഏതാണോ സ്വപ്നം, സ്വപ്നത്തെ എടുക്കുക. ഇതിപ്പോ സ്വപ്നമാണോ ജാഗ്രത ആണോ? എന്തുകൊണ്ട് സ്വപ്നമായിട്ടുള്ളത്? സ്വപ്നം കണ്ടപ്പോഴും നമ്മൾ ഇതുപോലെയൊക്കെ അല്ലേ ഇരുന്നത്? ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടുപോയി. അപ്പൊ ഇതെന്തുകൊണ്ട് സ്വപ്നമായിട്ടുള്ളത്? എന്താ ഉറപ്പ്? ഇതുപോലെ ഇതാ ഇത്രയും സംഭവങ്ങൾ ഇപ്പൊ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാലോ കുഴപ്പമില്ലേ? അപ്പൊ സ്വപ്നമാണ്, ഇതിപ്പോ സ്വപ്നമാണ്. രാവിലെ അടുക്കളയിൽ പോയി മൂക്കം മുട്ടത്ത് ഇതൊക്കെ സ്വപ്നമാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ചോദിക്കുമെന്ന് നമ്മൾ പറയണ്ടോ? ഇന്നലെ കണ്ട സ്വപ്നമാണ് അതൊക്കെ പോയെന്ന് ഇന്നലെ പറഞ്ഞൊന്നും ഓർമ്മയില്ല. എന്തുകൊണ്ട് സ്വപ്നമായിരുന്നു പറഞ്ഞാൽ വലിയ സ്വപ്നമാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത് സ്വപ്നമാണെന്ന് ചോദിക്കും. ഇവിടെ ഇരിക്കുന്ന ആരുടെ സ്വപ്നം? അങ്ങനെ ചോദ്യം കൂടെ വരും. ഇത്രയും പേർ കൂടെ ഒരു സ്വപ്നമാണ് കണ്ടല്ലോ. പിന്നെ ചോദ്യം ചോദിക്കാന്നുള്ളത് ഞാൻ എനിക്ക് എന്നോട് ചോദിക്കാനേ പറ്റും, എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല. എന്താണോ ഇത് സ്വപ്നമാണോ? അല്ലെങ്കിൽ ഓരോരുത്തരും അവരോട് ചോദിക്കും, കാണുന്നൊക്കെ സ്വപ്നമാണോ? ചത് പറയുന്നത് സ്വപ്നമാണോ? ഞാൻ ഉള്ളി നോക്കി, എന്താ സ്വപ്നത്തിനോടെ കൂടി സ്വപ്നത്തിൽ ഒരാക്കുന്നുള്ളിൽ കൂടെ ഇപ്പോഴേ തുള്ളാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം സ്വപ്നമാണോ എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് എന്റെ ഉത്തരം കിട്ടിയത് സ്വപ്നമല്ല. എന്തുകൊണ്ട്? എനിക്കറിയാം ഞാനിപ്പോ ജാഗ്രതയിലായിരിക്കുന്നു. കാരണം ഏത് സ്വപ്നമാണെങ്കിലും നമ്മളതിനെ തിരിച്ചറിയും സ്വപ്നമാണ്. ജാഗ്രത വന്നാൽ എന്ത് ചെയ്യും? ജാഗ്രതനെയും തിരിച്ചറിയും. അതാണ് ഇന്നുവരെ ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ട് സ്വപ്നം ആണെന്ന് തിരിച്ചറിയാതിരുന്നിട്ടുണ്ട്? ഉണ്ടോ? അങ്ങനെ ആണെങ്കിൽ സ്വപ്നമുണ്ടോ? സ്വപ്നം കൊണ്ട് സ്വപ്നമാണെന്ന് തിരിച്ചറിയും. അപ്പൊ സ്വപ്നമാണെങ്കിൽ തിരിച്ചറിയും സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴാണ് തിരിച്ചറിയും. അതുപോലെ ജാഗ്രതയിലേക്ക് നമ്മൾ ജാഗ്രത ഇരിക്കുമ്പോ നമ്മൾ എങ്ങനെയാണോ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വപ്നത്തെയും തിരിച്ചറിയുന്നു, ജാഗ്രതയെയും തിരിച്ചറിയുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? ജാഗ്രതയിലിരുന്നുകൊണ്ട് സ്വപ്നം എന്ന് ആരും പറയാറില്ല. കാരണം അതിന് ജാഗ്രതനെ തിരിച്ചറിയുന്നു. അത് മനുഷ്യൻ്റെ ഒരു കഴിവുണ്ട് ജാഗ്രതത്തിന് അങ്ങനെ തിരിച്ചറിയാൻ. കാരണം പല കാരണങ്ങളൊന്നും ജാഗ്രതത്തിന്റെ സ്ഥിരത അത് സ്വപ്നത്തിലല്ല. പല കാരണങ്ങളുണ്ട്. എന്താണ് ജാഗ്രതത്തിന്റെ വ്യക്തത? അത് സ്വപ്നത്തിലില്ല, സ്ഥിരതയില്ല, വ്യക്തതയില്ല. ജാഗ്രതത്തിന്റെ നിശ്ചിതത്വം, ജാഗ്രതത്തിൽ എന്താണ് കാര്യങ്ങൾ കാര്യകാരണബദ്ധമായി നിശ്ചിതമായി നടക്കും, സ്വപ്നത്തിൽ അതില്ല. ജാഗ്രതയിൽ നിന്ന് ഒരാൾ ചിന്തിച്ച് മനസ്സിലാക്കാം ഇത് ജാഗ്രതാണ് സ്വപ്നമല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ സ്വപ്നം എന്താണ് ഉണർന്നതിന് ശേഷം പറയുന്നത്? സ്വപ്നം ഉണർന്നതിന് ശേഷം അത് എന്താണോ സത്യമാണോ അസത്യമാണോ? സത്യമായിരുന്നു, സത്യമായിരുന്നു സ്വപ്നം. സത്യമായ സ്വപ്നങ്ങൾ സംഭവിക്കാറുണ്ടോ? സത്യമാണോ സത്യമാണോ? അതിപ്പോ വേദാന്തം പഠിച്ചു പഠിച്ചപ്പോൾ സ്വപ്നം സത്യമാണ് അസത്യമാണെന്നുള്ള കാര്യത്തിൽ തന്നെ സംശയം. സത്യം എന്ന് പറയും, അസത്യം എന്ന് പറയും. സ്വപ്നത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ജാഗ്രതയിൽ വരുമ്പോ വിശപ്പ്. സ്വപ്ന അസത്യം തന്നെ, അതിന് സംശയമൊന്നും വേണ്ട. ജാഗ്രത സത്യവും തന്നെ, അതിനപേക്ഷിച്ച്. അപ്പൊ അവിടെ തർക്കമില്ല. ഇതുപോലെ ജാഗ്രതയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണിന്റെയും കുടത്തിന്റെയും കാര്യം പറഞ്ഞുകൊണ്ടല്ല സ്വപ്നം. ജാഗ്രതയിൽ വരുമ്പോ നമ്മളതിനെ തിരിച്ചറിയും. ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. ജാഗ്രതയിലേക്ക് വന്നിട്ട് അതിനെ തിരിച്ചറിയുന്നു. അത് അസത്യമാണ്, അത് മിഥ്യയാണ്. അതാണ് ശരിക്കും മിഥ്യ. കാരണം എന്തുകൊണ്ട്? അത് നമുക്ക് സ്വപ്നത്തിലെ ആന അത് അവിടെ ഉണ്ടായിരുന്നില്ല, എന്നാലും അനുഭവപ്പെട്ടു. ഇല്ലാത്തത് അനുഭവപ്പെട്ടു. അതാണ് സ്വപ്നത്തിലെ ആനയുടെ പ്രത്യേകത. അതൊക്കെ നമുക്ക് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റുന്നത് സ്വപ്നത്തിൽ ആന ഉണ്ടായിരുന്നില്ല, ഇല്ലാത്തവിടെ അനുഭവപ്പെട്ടു. സ്വപ്നം എന്ന് പറയുന്നത് മിഥ്യയാണെന്ന് വേറെ രീതിയിലാണ്, ജാഗ്രത് മിഥ്യ എന്ന് പറയുന്നത് മറ്റു രീതിയിലാണ്. കാരണം ജാഗ്രതയിലാണ് ഈ പ്രശ്നം. വ്യക്തി വിചാരം ചെയ്യുമ്പോ സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയുന്നില്ല. സ്വപ്നം അങ്ങനെയല്ല. ഉണർന്നതിന് ശേഷം ആർക്കും തീർത്ത് പറയാം എന്താണ് അത് എന്താണ് അതിന്റെ പേരാണ് മിഥ്യ. അതൊരു കാരണവശാൽ സത്യം അല്ല. ഇന്നലെ ഒരു വാർത്ത, ഇന്നൊരു വാർത്ത, ഒരു കടുപിടിയൻ നിങ്ങൾ വായിച്ചായിരുന്നു. ഒരു കണ്ണുകൂടിയും പോലീസ് സ്റ്റേഷൻ ചെന്ന് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, ഇന്നടുത്ത് ഒരാളെ കൊന്നു. ഞാൻ ഇന്നടുത്ത് ഒരാളെ കൊന്നു എന്നുണ്ട്. അയാൾ പോലീസ് സ്റ്റേഷൻ ചെന്ന് പോലീസുകാർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അയാൾ പോകത്തില്ല. ഞാൻ സ്വപ്നം കണ്ടതാണ് പരിശോധിക്കുന്നത് എന്നായി നിർബന്ധം വാശിക്കാൻ സൈലോട്ട് പോലീസുകാർ പോയി പരിശോധിച്ചപ്പോ എന്താണ്, കൊന്നിരിക്കുന്നു, കൊന്നു കുഴിച്ചിട്ടിരിക്കുന്നു. അപ്പൊ സ്വപ്നത്തിൽ നിന്നും എന്താണ് സ്വപ്ന സത്യമായി, സ്വപ്ന സത്യമായല്ലേ, സ്വപ്ന സത്യം. അയാളെ സ്വപ്നം കണ്ട് എന്താണ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാണ് രാവിലെ. പക്ഷെ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം അടിച്ച അവിടെ ചെന്നതിനുള്ള ഇന്ന ആളെ കൊന്ന് കുഴിച്ചിട്ടാണ് നീ അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു. ഇങ്ങനെ വേറൊരാൾ കൊന്നു, അയാളുടെ ബന്ധു, ബന്ധുക്കളെ കൊന്ന് കുഴിച്ചിട്ട് അയാള് സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ ഒരു വാർത്ത വന്നു ഉടനെ. ഇപ്പൊ വാർത്തകൾക്കെല്ലാം കമന്റ് വരുമല്ലോ, ഉടനെ ആണല്ലോ ഇതാണ് പറയുന്നത്. എന്താണ് സ്വപ്നം? സ്വപ്നം സത്യമാകും. അപ്പൊ സ്വപ്നത്തിൽ അയാൾ പറഞ്ഞ എന്താണ്, ഈ ചത്ത അയാളൊന്നും പറഞ്ഞു എന്നെ കൊന്നു കുളിച്ചിട്ട് എത്രയോ കാലം ഇവരാരും എന്താ ഒന്നും ഉണ്ടാകും, നീ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പറ. അപ്പൊ ഇത്രയും മതി ആൾക്കാർക്ക് എടുത്തു ചാടാൻ. കണ്ട ഇത് പണ്ടേ ഞാൻ പറഞ്ഞാണോ, ഞാൻ പറയും, ഞാൻ പണ്ടേ പറഞ്ഞാണ് എന്താണോ സ്വപ്നം സത്യമാകും. അപ്പോ ഇത് പണ്ടേ ഞാൻ പറഞ്ഞാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രേതമാകും. ആ മരിച്ച പ്രേതം വന്ന് ഇയാളോട് പറഞ്ഞു എന്നാണ്. രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇതുവരെ പ്രേതം ഉറങ്ങിപ്പോയി, രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രേതം. മന്ത്രവാദി നല്ല കോളാണ്, പൂജാരിമാർക്ക് ഉടനെ തന്നെ അവിടെ പോയിട്ട് സുദർശന ഹോമം പരിപാടി പത്ത് കാശിനുള്ള വകയായി. ഇത് പ്രേതത്തിന് ഇനി പിടിച്ചു കൊട്ടുണ്ടെങ്കിൽ അത് ഇവന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇനി ആരുടെ കടന്ന് പറയും, ആരെയൊക്കെ കഴിച്ചു പോയി പിടിക്കും, പ്രശ്നമല്ല. സ്വപ്നം മിഥ്യ എന്ന് പറയാൻ പറ്റും, സ്വപ്നം സത്യമല്ലേ. പക്ഷെ ഇന്ന് അതിന്റെ യമന്റെ ഈ കെട്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ യമനം പിടിച്ച് രണ്ടിടി കൊടുത്തു. അപ്പോഴാണ് സത്യം പറഞ്ഞു, സ്വപ്നം കണ്ടല്ല, ആ കൊന്നയിൽ ഒരാൾ എന്നോട് പറഞ്ഞാണ്. ഇത് പറയാതിരുന്നെങ്കിലോ എത്ര മന്ത്രവാദികൾ അവിടെ എത്തി മൃത്യുഞ്ജയ ഹോമം നടത്തായി. ഇത്രയുള്ളതായിരുന്നു പല കാര്യങ്ങളും ഇങ്ങനെ പകുതിയായി പോകുമ്പോഴും വരത്തില്ല. ഇപ്പോഴത്തെ പോലീസാണ്, പഴയ പോലീസാണ് ഇവിടെ. ഇപ്പോഴത്തെ പോലീസ് എന്ന് പറയുന്ന മിടുക്കന്മാരാണ്, വേണ്ടി വന്നവർ ഏതും കണ്ടു, രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. അവിടെ ഒരാൾ പറഞ്ഞു, ഇന്ന ആരെന്നോട് പറഞ്ഞാണ് അത്. ഇയാളെ ഒരു വെള്ളമൊക്കെ അടിച്ചപ്പോ ഇയാൾക്ക് ഒരു പുതിയ ബുദ്ധി തോന്നി, സ്വപ്നം. അയാൾക്ക് പറയും വേണം, എന്നാ പറയാൻ അയാളുടെ ബുദ്ധി കണ്ടുപിടിച്ചാണ്. വെള്ളം അടിച്ചപ്പോ വന്ന ഒരു ബുദ്ധിയാണ്, അത് കെട്ടിറങ്ങിയപ്പോ അയാളുടെ ബുദ്ധിയും പോയി. കിടി കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, ഇന്ന ആര് പറഞ്ഞാണ്. ഇതെല്ലാം കാര്യങ്ങളെല്ലാം തെളിഞ്ഞു. ഏതൊരു സിനിമയിലുണ്ടല്ലോ ഇന്നസെന്റ് രാത്രി എവിടെ പോയി എന്ന് വിളിച്ചു പറയുന്നു. ഞാൻ ഏതാണ് അയാളെന്തോ ഒരു രഹസ്യം അയാൾക്കറിയാം, പറയാതിരിക്കാൻ വയ്യ. അയാൾക്കത് പറയാതിരിക്കാൻ വയ്യ. അയാൾ ഇങ്ങനെ കൊണ്ടുവരുന്ന അവസാനം ഒരു ക്വാളിറ്റി പോയി വിളിച്ചു പറയും. ഇന്നതാണ് പോലീസുകാർ കഷ്ടകാലത്തിന് അവിടെ അതെയല്ലേ, അത് പഴയ അതുപോലെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടത് ഈ ബാക്കി പറയുന്നത് ഇതുപോലെയുള്ള കഥകളാണ്. സ്വപ്നം പകുതി പറയും, പകുതി പറയാതിരിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോ ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് ഈ ക്ലാസ് ഞാനിത് പറയുന്നു, സ്വാമി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നേ. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് പെട്ടെന്ന് സ്വാമിയുടെ മനസ്സ് ചിന്തിക്കാം, എന്താണ് ഇത് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാണത്. അങ്ങനെയാണ് സ്വപ്നം എന്ത് സത്യമാകുന്നു. സത്യത്തിൽ നിന്ന് പിന്നിലേക്ക് പോവുകയാണ് നമ്മുടെ മനസ്സ്. മനസ്സിന്റെ ഒരു കളിയാണത്. എന്നിട്ട് എന്ത് പറയുന്നു, ഇത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതാണ്. ഇപ്പൊ ചിലർക്ക് ആക്സിഡന്റ് പറ്റി, ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് ഈ ആക്സിഡന്റ് ഇടിയെ കൊണ്ട് ചാകത്തില്ല, നല്ല തട്ടൊക്കെ കിട്ടി കഴിഞ്ഞാലും കഴിഞ്ഞാലും അപ്പോഴയാൾ ചിന്തിക്കുകയാണ് ഇതെല്ലാം എനിക്ക് സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പൊ അയാള് അയാളുടെ മനസ്സുണ്ടാക്കിയെടുക്കുന്നതാണ് പഴയ ഒരു സ്വപ്നം. ആ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്, ആ സമയത്ത് അയാളുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ് കൃത്യമായി പറയണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ പലതും സ്വപ്നത്തിൽ പലതും സംഭവിക്കും, പലതും നടക്കുക. എന്താണ് കാര്യകാരണമായിട്ടല്ല, സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മള് സ്വപ്നം എന്ന് പറയുന്ന അവ്യക്തമായ പല അനുഭവങ്ങളും ഉണ്ടാകും. ചിലപ്പോ ചിലതൊക്കെ ജാഗ്രതമായിട്ട് ബന്ധം കാണും, ബന്ധം കാണാതിരിക്കും, സകലം ബന്ധം കാണും, ബാക്കി നമ്മൾ കയ്യിൽ നിന്നിട്ട് പറയും. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ക്രെഡിറ്റ് ആണ്. നമ്മളെന്തോ ഒരു വലിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു, എന്തോ ഒരു ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞത് ഒരു സുഖം, മറ്റുള്ളവരോട് പറയുന്നതിന്റെ ഒരു സുഖം, കേൾക്കാൻ ഒരു സുഖം, പിന്നെ പല സുഖങ്ങളും കൊണ്ടത് പറയുന്നതാണ്. അല്ലാതെ സ്വപ്നം ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അത് അവ്യക്തമായ അനുഭവങ്ങളാണ്, അത് അസത്യമാണ്. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും, പുറകിലോട്ട് അവരുടെ പാലം കെട്ടും, എന്നിട്ട് പറയാം ഇത് ഞാൻ സ്വപ്നത്തിൽ കെട്ടും. ഇപ്പൊ ചില വ്യക്തികളെ കാണുമ്പോൾ തോന്നില്ലേ ഇയാളെ ഞാൻ എവിടെയോ കണ്ടതാണ്. കാരണം നമ്മൾ കാണുന്ന വ്യക്തികളിൽ ഒരുപാട് പേര് ഒരേപോലെയുള്ള മുഖമുള്ളവരുണ്ട്. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നാം അത് ഈ വ്യക്തിയെ തന്നെ കാണണമെന്നില്ല, ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ കണ്ടാണ്. മനസ്സിലായി? ഒരു വ്യക്തിയെ കാണുമ്പോൾ പറയണോ സ്വാമി, ഈ സ്വാമിക്ക് ഒരു സ്വാമി ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്വാമി ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്, ഇതേ മുഖച്ചായുള്ള ഒരാളിനെ അയാള് കണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, ഈ ആളിനെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെന്നാണ്. ഇതൊക്കെ മനസ്സിന്റെ ഓരോ കൽപ്പനകളും ഭാവനകളുമാണ്. അത് ഈ കഴിഞ്ഞാലൊന്നും ഒന്നുമില്ല. അപ്പൊ സ്വപ്നം അസത്യം തന്നെയാണ് എന്ന് പറയുന്നത് അത് വേറെ വ്യക്തം. ജാഗ്രത് പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോ സ്വപ്നം പോലെ മിഥ്യ എന്നല്ല പറയുന്നത്, ഇതും മിഥ്യയാണ്. പക്ഷെ ഇതിന്റെ വിദ്യാർത്ഥം എങ്ങനെയാണ്, ഇങ്ങനെ അതും എല്ലായിടത്തും ഇല്ല, കാര്യ കാരണങ്ങൾ ഉപാദാന കാരണവും കാര്യവും തമ്മിൽ ചിന്തിക്കുമ്പോ അവിടെ മാത്രമേ ഉള്ളൂ ഇത് എല്ലായിടത്തും പ്രശ്നമില്ല. അതുകൊണ്ട് മനസ്സിലാകും കുലാലിൽ നിന്ന് വേറെയാണ് പാത്രം, അക്കാര്യത്തിൽ ആർക്കും സംശയമുണ്ട്. അപ്പൊ ഉപാദാന കാരണത്തിൽ നിന്ന് കാര്യം, അതിന് രണ്ടിന്റെയുള്ള കാര്യകാരണ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്ത് വരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു നമ്മുടെ ചിന്തയിൽ. എന്താണ് ഒരു ചിന്ത വരുന്നു, ചിന്തയിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം വരുന്നു. ഒരു ഭാഗത്തോടെ ചിന്തിക്കുമ്പോ എന്താണിത് സത്യമാണെന്നും, വേറൊരു ഭാഗത്തോടെ ചിന്തിക്കുമ്പോൾ നമുക്കിത് അസത്യമാണെന്നും തോന്നുന്നത് കൊണ്ട് ഇതിനെ എന്ന് പറയുന്നു, ഇത് അനർവചനീയം അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നു. അപ്പോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അങ്ങനെ കാര്യകാരണ ഭാവത്തിൽ ചിന്തിക്കുന്ന എവിടെയും എന്ന് പറയാം മിഥ്യയാണെന്ന് പറയാം. ജഡമെന്ന് പറയുമ്പോ മിഥ്യ എന്ന് പറയുന്ന ഈ രീതിയിലും മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ വേറെ രീതിയിലാ പറഞ്ഞു. അപ്പൊ ജഡം മിഥ്യ എന്ന് പറയുന്നത് പലതരത്തിൽ മനസ്സിലാക്കാം, പല യുക്തികളുണ്ട്. ഒന്നിങ്ങനെ മനസ്സിലാക്കണം. ജഡത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ട് മിഥ്യ എന്നും അർത്ഥമുണ്ട്.